പക്ഷി ഞാൻ കാടേ കാത്തിരുന്ന കൊമ്പിലൊന്നിരിക്കാം നോറ്റിരുന്ന പക്ഷി ഞാൻ കാടേ മരങ്ങളെ കാറ്റലഞ്ഞ നാടുകൾ താണ്ടി ഞാനുമെത്തി നിന്നിലൊത്തിരിക്കാം കാത്തുവച്ചിരിപ്പു നീ കാടേ കിനാവുകൾ കാണുന്നൊരുച്ച നേരം നീ തണൽ കാടായി മാറും പായാവനം നീറുന്നൊരിഷ്ടമെന്നു കളായുതിർക്കും കുടീരം ചില്ല തേടിയെത്തി ഞാൻ നിന്നു ചാഞ്ഞുലഞ്ഞ് കാട്ടിലോയല കൂട്ടുകാരിയൊപ്പമേൻ കാട് മരങ്ങളെ സ്വപ്നത്തിലോ സത്യത്തിലോ നീ തീർത്തു തീരാ പച്ചപ്പുകൾ ദൃശ്യങ്ങളിൽ ഈണങ്ങളാൽ നെയ്തിട്ടു നീ നിർച്ചോലകൾ നീ വിരിപ്പായ് ഞാനതിൽ ശയിച്ചു നീ നനച്ചു ഞാൻ കുതിർന്നു നീയാകും കാത്തിരുന്ന പക്ഷി ഞാൻ കാടേ കാറ്റിരുന്ന കൊമ്പിലൊന്നിരിക്കാൻ നോറ്റിരുന്ന പക്ഷി ഞാൻ കാടേ മരങ്ങളെ കാറ്റലഞ്ഞ നാടുകൾ താണ്ടേ ഞാനുമെത്തി നിന്നിലൊട്ടിരിക്കാൻ കാത്തുവച്ചിരിപ്പു കാടേ ൊരന്തി നേരം നീ നിഴൽ കാടായി പകർത്തും രാനാടകം ആളും നിലാവിലാകെ പൂവിടും തെളുപ്പിൻ തടാകം ചേക്ക തേടിയെത്തി ഞാൻ നിന്നിൽ ചാഞ്ഞുതുങ്ങിയൊന്നുറങ്ങുവാൻ കൂട്ടുകാരിയൊപ്പമേ